ആഴി, തിര, കാറ്റ്, ആഴം. ഈ നാലെണ്ണം എങ്ങനെയാണ് അഭേദമായിരിക്കുന്നത്? ജീവന്മാരേതാണ് ഇവിടെ? തീര, തീര, ആഴം. എന്താ ഇവിടെ ആഴം? ഞങ്ങളായി തിരയും, ഞങ്ങളായി എല്ലാം തകടം മറിഞ്ഞു. ആഴമൊക്കെ എന്താ? വാഴിയോ? വീണ്ടും കുഴഞ്ഞും മറിഞ്ഞു. ആൾക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. മാഴിയും തിരയും കാറ്റും ആഴവും നാലെണ്ണം. മാഴീശ്വരൻ തർക്കമില്ല. തിര ജീവന്മാര്, കാറ്റും മായമോ. ഇനി ഒന്ന് ബാക്കി കിടക്കുന്നു. ആഴം എന്താണോ അത് കിട്ടിയില്ല. പിന്നെ ഇനി വന്നേ ബാക്കിയുള്ളൂ. ആഴം ആത്മാവായ പിന്നെ വന്നേ അതി ശേഷിക്കുന്നുള്ളൂ. നാലെണ്ണത്തിൽ ഉപമയിലും ഉപമാനത്തിനും ഉപമേയത്തിനും ഇനി ഓരോന്നും ശേഷിക്കുന്നുണ്ട്. ആഴി ഈശ്വരൻ, തിരകൾ ജീവന്മാര്, മായ, കാറ്റ്, ഇത്രയും ശരി യോജിച്ചു വരുന്നുണ്ട്. പിന്നെ അതിലൊന്നും ആശ്രയിച്ചിരിക്കുന്നു ആഴിയിലെ ആഴം. അതുകൂടെ എന്താണ് എന്തെന്നാ പറഞ്ഞു? ഇവിടെ ഇനി ഒന്നേ ശേഷിക്കുന്നുള്ളൂ. ഉപമേയത്തിൽ ഇനി ഒന്നേ ശേഷിക്കുന്നുള്ളൂ. ഉപമാനങ്ങൾ ഏതൊക്കെയാണ്? ഉപമാനങ്ങൾ എന്ന് പറയുന്നതിനൊക്കെയാണ് ഇവിടെ എട്ടെണ്ണം ഉണ്ട്. അതിൽ ഉപമാനങ്ങൾ എന്ന് ഞാൻ പറയും. ഇത്രയും പറഞ്ഞിട്ട് അതറിയത്തില്ല. ഉപമാനത്തെ കണ്ട് അങ്ങനെ തിരിച്ചറിയും. അപ്പൊ നാലെണ്ണ ഏതാണ് ഉപമാനങ്ങൾ? മഴയും തിരയും കാറ്റും ആഴവും. പോലെ എന്നതിനോട് ചേർക്കുന്നത് ഇവിടെയല്ല, എല്ലായിടത്തും മനസ്സിലായിട്ടുണ്ട്. ഏതിനോട് വരുന്നു അതാണ് ഉപമാനം. ഉപമേയങ്ങൾ നാലും ഞങ്ങളും മായയും നിന്മഹിമയും അപ്പോ നാലെണ്ണം കടലിന്റെ പക്ഷത്ത്, നാലെണ്ണം ഈശ്വരന്റെ പക്ഷത്ത്. കടലിന്റെ ഭാഗത്ത് നാലെണ്ണമാണ്. ഏതൊക്കെ? മഴയും തിരയും കാറ്റും ആഴം. ഈശ്വരന്റെ ഭാഗത്ത് നാലെണ്ണം. ഏതൊക്കെ? മായയും ഞങ്ങളും, മായയും, ഈശ്വര മഹിമയും, ഈശ്വരൻ. അത് വേർതിരിച്ച് മനസ്സിലാവും. ഇത്രയും ദിവസം പറഞ്ഞിട്ടും അത് നാലും പിടികിട്ടിയില്ല. ഞങ്ങളും, മായയും, നിന്മഹിമ, ഈശ്വര മഹിമയും, നീയും ഈശ്വരനും, അങ്ങനെ നാല് ഉപമേയങ്ങൾ, നാല് ഉപമാനങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണ് മൊത്തം? മൊത്തം എന്താ പറയുന്നത്? ഈ ഉപമാനങ്ങളെ പോലെ കടലിന്റെ ഭാഗമുണ്ടല്ലോ, അതുപോലെയാണ് ഉപമേയം ഈശ്വരന്റെ ഭാഗം. അതാ പറയുന്നത്, കടലിന്റെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെയാണ് ഈശ്വരനും നടക്കുന്നത്. ഇപ്പൊ കടലിന്റെ ഭാഗത്ത് ഉള്ള സാദൃശ്യം ഈശ്വരന്റെ ഭാഗത്തുമുണ്ട്. കടലിന്റെ ഭാഗത്ത് നാല് കാര്യങ്ങളുമാണ്, ആ നാലിനും ഈശ്വരന്റെ ഭാഗത്തുള്ള നാലിനും ഈശ്വരന്റെ ഭാഗത്തുള്ള നാലിനും കടലിന്റെ ഭാഗത്തുള്ള നാലിനോട് സാദൃശ്യം. അതാണ്. അപ്പോ കടലിന്റെ സാദൃശ്യം ഓരോന്നിനും ഓരോന്നിനോട് സാദൃശ്യമാണ്. ആഴി പോലെ ഈശ്വരൻ എന്ന് പറയുന്നത്, അപ്പൊ ഈശ്വരൻ ആഴിയോട് സദൃശ്യനാണ് ഈശ്വരൻ. തിര പോലെ ജീവന്മാരെന്ന് പറയുന്നു, അപ്പൊ ജീവന്മാര് തിരക്ക് സദൃശ്യരാണ്. കാറ്റ് പോലെ മായ എന്ന് പറയുന്നു, അപ്പൊ മായ കാറ്റിനോട് സദൃശ്യനാണ്. ആഴം ഈശ്വര മഹിമ ആഴം പോലെയാണെന്ന് പറയുന്നു, അപ്പൊ ആ ഈശ്വര മഹിമ ആഴം പോലെ ആഴത്തിന് തുല്യമാണ് ഈശ്വരൻ. അപ്പൊ ഇത് ഓരോന്നിനും പരസ്പര സാദൃശ്യമുണ്ട്. ആ സാദൃശ്യത്തിലൂടെ എന്താ തെളിയുന്നത്? ആ ഈശ്വരന് ആ കടലിനോടുള്ള സാദൃശ്യമാണ് തെളിയുന്നത്. കടലിനോടുള്ള സാദൃശ്യം എന്ന് പറയുന്ന ഈ കടലിന്റെ ഈ ഓരോ ഭാഗങ്ങളോടും ഈശ്വരന്റെ ഓരോ ഭാഗങ്ങൾക്കും സാദൃശ്യം. അപ്പൊ മൊത്തത്തിലൂടെ രണ്ടും തമ്മിലുള്ള സാദൃശ്യം എന്ന് പറയുന്നത് എന്താണ്? കടലിന്റെ ഭാഗങ്ങൾക്കും ഈശ്വരന്റെ ഭാഗങ്ങൾക്കും മൊത്തത്തിലുള്ള സാദൃശ്യം എന്താണ്? എന്താണ് അഭേദം? കടലെങ്ങനെയാണോ കടല്, അതിലീ പറഞ്ഞ നാല് കാര്യങ്ങളും കടലിൽ അഭേദമായിരുന്നു. കടൽ കാറ്റ് കടലിൽ നിന്നുണ്ടായതല്ല, കടൽ തിര കടലിൽ നിന്നുണ്ടായതാണ്, കടലിന്റെ ആഴം അത് കടലിന്റെ തന്നെ ഭാഗമാണ്, കടൽ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കടൽ. അപ്പോ ഇതിനോട് സദൃശ്യനാണ് ഈശ്വരൻ. ആ സാദൃശ്യത്തെ മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. ഈശ്വരൻ ഇതിലെ ഓരോന്നിനും ഇവിടെ ഓരോന്നിനോട് സാദൃശ്യമുണ്ട്, പക്ഷെ മൊത്തത്തിൽ സാദൃശ്യം എന്ന് പറയുന്നത് അഭേദമാണ്. അങ്ങനെ ഈശ്വരനും മായയും ജീവന്മാരും ഈശ്വരന്റെ മഹിമയും കടലുപോലെ കടലിലെ ഭാഗങ്ങളെല്ലാം പരസ്പരം എങ്ങനെയാണോ അഭേദമായിരിക്കുന്നത്, അതുപോലെ ഈശ്വരന് ജീവന്മാരുണ്ട്, ആ ജീവന്മാരെ ഈശ്വരനിൽ നിന്ന് പിരിക്കാൻ പറ്റത്തില്ല. ഈശ്വരന്റെ മഹത്വം എന്തൊക്കെയുണ്ടോ ആ മഹത്വത്തെ ഈശ്വരൻ നിന്ന് പിരിക്കാൻ പറ്റത്തില്ല. ഈശ്വരന്റെ മായ ആ മായയെ ഈശ്വരൻ നിന്ന് പിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന ഇതെല്ലാം അഭേദമായിട്ടിരിക്കുന്നു. അത് പ്രധാനമായിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരനാണ് പ്രധാനം, അതുകൊണ്ടാണ് ഈശ്വരൻ ആഴിയോട് ഭമിച്ചത്. ഈശ്വരൻ പ്രധാനിയാണ്. ബാക്കി പറയുന്നതെല്ലാം ഈശ്വരനോട് അഭേദമായിരിക്കുന്നു, അതുകൊണ്ടാണ് അവയെല്ലാം ആഴിക്ക് തുല്യം. അവിടെ ആഴിയുടെ ഭാഗമായി പറഞ്ഞു വയ്ക്കേണ്ടത് തുല്യമാകും. ഈശ്വരന്റെ മായ ഈശ്വരനോട് അഭേദമായിരിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കണം. ജീവന്മാര് ഈശ്വരനോട് അഭേദമായിരിക്കുന്നു. പിന്നെ എന്താണ്? ഈശ്വരന്റെ മഹിമ ഈശ്വരനോട് അഭേദമായിരിക്കുന്നു. ഈശ്വരന്റെ മഹിമ ഈശ്വര വിഭൂതി എന്നും പറയും. ഈശ്വരന്റെ വിഭൂതികളാണ് ഈ കാണുന്നതെല്ലാം, അത് ഈശ്വരനോട് അഭേദമായിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു സാദൃശ്യമാണ്. ഒരു സാദൃശ്യം ഇതുപോലെ കടല്, കടലിലെ തിരകൾ, കടൽ കാറ്റ്, കടലിന്റെ ആഴം എല്ലാം കടലിനോട് അഭേദമായിരുന്നു. കടൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കടൽ. അപ്പോ ഇവയ്ക്ക് ഇവ പരസ്പരം അഭേദമായിരിക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ ഓരോന്നിനും തുല്യമാണ് ഈശ്വരനിൽ കാണുന്ന ഓരോന്നും. ഇവിടെ രണ്ടു തരത്തിലാണ് ആ സാദൃശ്യം. ഒന്ന് കടൽ കാറ്റ് പോലെയാണ് മായ എന്ന് പറഞ്ഞു. കടൽ കാറ്റിന് തുല്യമാണ് മായ എന്ന്. അതിലെ തിരമാലകൾക്ക് തുല്യമാണ് ജീവന്മാരെന്ന്. കടലിന്റെ ആഴത്തിന് തുല്യമാണ് ഈശ്വരന്റെ മഹത്വം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നിനും പരസ്പരം സാദൃശ്യമുണ്ടെങ്കിലും ഇതിന് പൊതുവെ ഒരു സാദൃശ്യമുള്ള എന്താണ്? ഈ നാലെണ്ണവും എങ്ങനെയാണോ ഈശ്വരനോട് അഭേദമായിരിക്കുന്നത്, അതുപോലെ ഈശ്വരനോട് ചേർന്ന് എന്തൊക്കെയുണ്ടോ എല്ലാം ഈശ്വരനോട് അഭേദമായിരിക്കും. ഇതിനാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഇത് വേറെ പദ്ധതി പറയുന്നുണ്ടാവുമ്പോൾ പിന്നീട് ചർച്ചയില്ല. വെളിയിലിരുന്ന് വിവർത്തമിഞ്ഞ് കാണും വെളി മുതലായ വിഭൂതി ഒഴിച്ചു കൊടുത്താൽ പരവെളി തന്നിൽ അല്ല ഇതാണ് അടുത്ത് ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരികയാണ്. അവിടെയും പറയുന്നത് തരംഗങ്ങളും കടലും അവിടെ എല്ലാം എല്ലാത്തിനെയും തരംഗങ്ങളോട് ഉപയോഗിച്ച് തരംഗങ്ങൾ എങ്ങനെയാണോ കടലിനോട് അഭേദമായിരിക്കുന്നത് അതെല്ലാം ഈശ്വരനോട് അഭേദമായിരിക്കുന്നു. ഇവിടെ അതിനെ നാലായി പിരിച്ചു പറഞ്ഞു. കടലിലും നാല് ഘടകങ്ങൾ, ഈശ്വരനും നാല് ഘടകങ്ങൾ. അപ്പൊ ആ നാല് ഘടകങ്ങൾക്ക് ഈശ്വരന്റെ നാല് ഘടകങ്ങളെ കുറിച്ച് പറയുന്നു. ആ നാല് പോലെയാണ് ഈശ്വരന്റെ നാല് ഘടകങ്ങൾ. എന്നിട്ട് പറയുന്ന ആ നാല് ഘടകങ്ങളും കടലിനോട് എങ്ങനെയാണോ അഭേദമായിരിക്കുന്നത് അതുപോലെ ഈശ്വരനെ കാണുന്നതെല്ലാം ഈശ്വരനോട് അഭേദമായിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉപമാനങ്ങൾ നാലെണ്ണം എന്റെ കടലിന്റെ ആ നാല് അതിനും ഈശ്വരന്റെ ഉപമേയങ്ങളും നാലെണ്ണവും തമ്മിലുള്ള സാദൃശ്യം ഓരോന്നിനുള്ള സാദൃശ്യം മനസ്സിലാക്കണം. അതൊന്ന് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം മനസ്സിലാക്കേണ്ടത് കടലിന്റെ നാല് ഭാഗങ്ങൾ കൂടെ കാണിച്ചു. ആ നാല് ഭാഗങ്ങൾക്ക് ഈശ്വരന്റെ നാല് ഭാഗങ്ങളുമായിട്ടുള്ള സാദൃശ്യം. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണോ, ഈ കടലിലെ നാല് ഭാഗങ്ങളും കടലിനോട് അഭേദമായിരിക്കും. അതുപോലെ ഈശ്വരന്റെ നാല് ഭാഗങ്ങളും ഈശ്വരനോട് അഭേദമായിരിക്കും. ഈ രണ്ട് സാദൃശ്യങ്ങളെ ഇവിടെ മനസ്സിലാക്കും. അപ്പോ അതിൽ നിന്ന് നമ്മൾ എന്ത്, ഈശ്വരന്റെ തത്വത്തെ എങ്ങനെ മനസ്സിലാക്കണം? എല്ലാത്തിനോടും അഭേദമായി മനസ്സിലാക്കണം. ഈശ്വരൻ സൃഷ്ടിക്ക് കാരണം, അതുകൊണ്ട് ഈശ്വരനെ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈശ്വരൻ സൃഷ്ടിക്കുന്ന മായ ഉണ്ട്, അതുകൊണ്ട് മായ എടുത്തു പറഞ്ഞു. ഈശ്വരന്റെ സൃഷ്ടിയിൽ പ്രധാനമാണ് ജീവന്മാർ, അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു. ഈശ്വരന്റെ മഹത്വം വിഭൂതിയാണ്, ബാക്കിയുള്ളതല്ല, അനന്തമായ വിഭൂതി, അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു. ഇതെല്ലാം ഈശ്വരനോട് അഭേദമായി അഭേദമായും ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞു. ആത്മോപദേശത്തിൽ പറഞ്ഞ അത് തന്നെ. പിന്നെ അവിടെ പദ്യത്തിൽ ആഴവും തിരയും കാറ്റും ആഴവും ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. എന്ന് എന്ന് പറഞ്ഞാൽ എന്താണോ ഈ മുകളിൽ പറഞ്ഞ അഭേദം, എന്നു പറഞ്ഞാൽ എന്നിപ്രകാരം എന്ന്, എന്നിപ്രകാരം ഈ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള അഭേദം, ഈശ്വരനും പ്രപഞ്ചവുമായിട്ടുള്ള അഭേദം, അത് ഉള്ളിലാകണമെന്ന് വെച്ചാൽ മനസ്സിലാകണം, ഉള്ളെന്ന് വെച്ചാൽ മനസ്സ്, ഉള്ളിലാകണം മനസ്സിലാകണം. അപ്പൊ ഈശ്വരന് ബാക്കിയുള്ള സർവവുമായിട്ടുള്ള അഭേദം അത് മനസ്സിലാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ എന്നല്ല പറയുന്ന അവിടെ പിരിക്കുന്നു, എന്നുള്ളിലാകണമെന്ന്, അങ്ങനെയും ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ നാലും ഇവയുടെ അഭേദം, ഈശ്വരന്റെ എന്താണ് ഈ വിഭൂതികൾ എല്ലാത്തിനും ഈശ്വരനോടുള്ള അഭേദം എന്റെ ഉള്ളിൽ ആകണമെന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ പ്രകാശിക്കണം, എനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാകണം. ഈശ്വര തത്വത്തെ ഞാൻ അങ്ങനെ അറിയണം എന്നാണ് അയാളുടെ ആഗ്രഹം. ഈശ്വര തത്വത്തെ എങ്ങനെ ഗ്രഹിക്കുക? ഈ പറഞ്ഞ രീതിയിൽ അഭേദമായി അവിടെ എന്ന് എന്നില്ല, എന്നുള്ളിലാകണം. ആൾക്കാർ ഈ വ്യത്യാസം മനസ്സിലാക്കാതെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത് സാധാരണ പ്രാർത്ഥിക്കുന്നവർക്ക് അതൊന്നും ചിന്തിക്കാറില്ല. പലരും പ്രാർത്ഥിക്കുന്നത്, ചിലർ എന്നുള്ളിലാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, ചിലത് എന്നുള്ളിലാകണമെന്ന് പ്രാർത്ഥിക്കുന്നതും കേട്ടിട്ടുണ്ട്. ഒന്ന് തെറ്റും ഒന്ന് ശരിയെന്ന് പറയാൻ പറ്റില്ല, രണ്ടിന്റെ ആശയം ഒന്ന് തന്നെയാണ്. എന്നുള്ളിലാകണമെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ആ ബോധമുണ്ടാകണം. ഇതെല്ലാം ഈശ്വരനോട് അഭേദമായിരിക്കുന്നു എന്ന് പറയുന്ന ബോധമുണ്ടായിരിക്കണം. ആഴി പോലെയാണ് ഈശ്വരൻ, ചുരുക്കി പറഞ്ഞു ആഴി പോലെയാണ് ഈശ്വരൻ, ആഴിയിലെല്ലാം അഭേദമായിരിക്കും. ഈശ്വരനും അങ്ങനെ എല്ലാം അഭേദമാണെന്നുള്ള ബോധമുണ്ട്. അപ്പൊ ഇങ്ങനെ അഭേദമാണെന്ന് ഉള്ള ഒരു ബോധമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുമ്പം വിശേഷിച്ച് അന്നത്തെ കാലത്ത് അവിടെ എന്താണ് വളരെ പ്രകടമായി തന്നെ വരുന്ന ഒരർത്ഥം എന്താണോ, ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഈശ്വരൻ നിന്ന് അന്യം അല്ല, എല്ലാം ഈശ്വരനോട് അഭേദമാണെങ്കിൽ ഗുരുവിന്റെ ദർശനമനുസരിച്ച് ഇവിടെ മനുഷ്യരും മതങ്ങളും ഒന്നും തമ്മിൽ ഭേദമില്ല. അതായിരുന്നു അന്നത്തെ ഒരു വലിയ വിഷയം, മനുഷ്യരും മതങ്ങളും, മനുഷ്യരിലുള്ള ഭേദവും മതങ്ങൾ തമ്മിലുള്ള ഭേദവും. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, ഈശ്വരന്റെ വിഭൂതിയാണ് ഇതല്ല. അപ്പൊ ഇതെല്ലാം ഈശ്വരനോട് അഭേദമായി തന്നെ ഇരിക്കുന്നു. പിന്നെ ഭേദം അങ്ങനെ അഭേദം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് നമ്മുടെ വ്യവഹാരത്തിലും അഭേദമായിരിക്കുന്നു. അഭേദം എന്ന് പറയുന്ന തത്വത്തെ മനസ്സിലാക്കിയിട്ടാണ് ഒരുത്തന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം വേണ്ടത്. അഭേദത്തെ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എന്നാണ്. അപ്പോ കൃത്രിമമായ ഭേദങ്ങൾ ഉണ്ടാക്കിയിട്ട്, കൃത്രിമമായ ഭേദവും സ്വാഭാവികമായ ഭേദവുമുണ്ട്, പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നു. ഇതെല്ലാം ഈശ്വരനോട് അഭേദമാണ്. സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെടുന്ന ഭേദം എന്താണോ, ആണും പെണ്ണും, സ്വാഭാവികമായ ഭേദമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഭേദത്തെ പരിഗണിക്കാതെ മനുഷ്യന് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ ഒന്നും കഴിയത്തില്ല. കാരണം സ്വാഭാവികമായ ഭേദമാണ്. തീയും വെള്ളവും സ്വാഭാവികമായ ഭേദമാണ്. മൃഗവും മനുഷ്യനും സ്വാഭാവിക ഭേദമാണ്. എന്നുവെച്ചാൽ സ്വാഭാവിക ഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഭേദങ്ങളാണ്, അല്ലെങ്കിൽ മായ തന്നെ സൃഷ്ടിച്ച ഭേദമെന്നും പറയാം. കടലിലെ തരംഗങ്ങൾ എങ്ങനെയാണ് ഭിന്നങ്ങളായിരിക്കുന്നത്, അതുപോലെ ഉള്ള ഭേദമുണ്ട്, സ്വാഭാവിക ഭേദമുണ്ട്. പക്ഷെ ആ സ്വാഭാവിക ഭേദം ഇരിക്കെ അതങ്ങനെ നിലനിൽക്കെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന കൃത്രിമമായ ഭേദങ്ങൾ, മനുഷ്യർ ഉച്ചനീതിത്വങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കൃത്രിമ ഭേദങ്ങൾ, ആ ഭേദങ്ങളെയാണ് നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുക എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞ ഇതെല്ലാം അഭേദമായി ഇതിനെയൊക്കെ അറിയണം. സ്വാഭാവികമായ ഭേദം പോലും കൃത്രിമമായ ഭേദത്തിന് കാരണമാകരുത് എന്നുള്ളതാണ്. അപ്പൊ കൃത്രിമമായ ഭേദമാണ് മനുഷ്യൻ ജാതി കൊണ്ടും മതം കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഭേദം. അപ്പൊ അതിനോട് നിഷേധിക്കുകയാണ്, എല്ലാം അഭേദമാണ്. അതാണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നരക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ നിങ്ങൾക്ക് തമ്പുരാനെന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. ഈശ്വരൻ ഒരാളെ തമ്പുരാനായിട്ടുള്ള വേറെ തമ്പുരാക്കന്മാരൊന്നും ഇല്ല. അന്ന് തമ്പുരാക്കന്മാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന കാലമാണ്. തമ്പുരാൻ എന്ന് വിളിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്ന ഒരു കാലമാണ്. അത് തമ്പുരാൻ എന്ന് വിളിക്കുന്നത് ദോഷമൊന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കഴിഞ്ഞാൽ അല്ലേ, ദോഷമൊന്നുമില്ല. മനുഷ്യൻ സാധാരണ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി സർ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ദോഷമൊന്നുമില്ല. പക്ഷെ കുറച്ചുപേര് റെസ്പെക്ട് ഇങ്ങോട്ട് വാങ്ങാനും കുറച്ചുപേര് റെസ്പെക്ട് കൊടുക്കാനും ആകുമ്പോഴാണ് പ്രശ്നം. റെസ്പെക്ട് പിടിച്ചു വാങ്ങിയും റെസ്പെക്ട് കുറച്ച് പേര് കൊടുക്കാനും തയ്യാറാകുമ്പോൾ അത് പ്രശ്നമാണ്. എങ്ങനെ റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ടിവിടെ ശാസ്ത്രി സാറുണ്ടായിരുന്നു. സാറിന് ഇടയ്ക്ക് തലയൊന്നും ചൂടാവും. ഇപ്പൊ രാവിലെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ഇതുപോലെ ഒരു ഉത്തരവ് കൊടുത്ത് ഇങ്ങനെ അരയി കെട്ടും. അരയി കെട്ടിട്ട് പോയി എല്ലാ സ്വാമിമാരുടെയും മുറിയിൽ കയറി നമസ്കരിച്ചിട്ടിറങ്ങി വരും. ഒത്തിരി ചൂടാവുമ്പോഴാണ്. അപ്പോ സാറിങ്ങനെ നടന്നു വരുമ്പം വൈദിക മഠത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സ്വാമി, ചില സ്വാമിമാരൊന്നും അവിടെ താമസിക്കുന്നു. ഇങ്ങോട്ട് നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ആരെങ്കിലും സാറ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ പറയും, ഒരു കുളന്താനം ഒന്ന് നമസ്കരിക്കാൻ പോയി. ഇങ്ങനെ പറയുകയായി സകല സാറിനുടെ ചൂടാവും. അപ്പോഴെല്ലാരും നമസ്കരിക്കണമെന്ന് സാറിന് തോന്നും. പക്ഷെ ഈ ആചാരങ്ങളൊക്കെ വലിയ നിർബന്ധം പിടിച്ചിരുന്ന ആളാണ്. പിന്നെ ചില സമയത്ത് ഇങ്ങനെയുള്ള ചില നിർബന്ധങ്ങൾ എനിക്ക് അവിടെ വന്നു. ഗസ്റ്റ് ഹൗസിൽ വന്നു ഞാൻ താമസിച്ചതിന്റെ ഗസ്റ്റ് ഹൗസിൽ നമ്മള് നിങ്ങളൊക്കെ ഇന്ന് താമസിക്കുന്നത് സാർ, അതിന്റെ തൊട്ടടുത്ത മുറിയിലാണ്. താമസിച്ച് വെളുപ്പങ്കാലം 4 മണിയായപ്പോ എന്റെ മുറിയും തട്ടുപിടിച്ച് അത് ബാത്ത് അറ്റാച്ച് റൂമാണ്. എനിക്ക് വന്നന്ന് ബാലകൃഷ്ണൻ നായർ സാറിന്റെ റൂമാണ് കൊടുത്തത് സാറിന്റെ. എന്നോട് പറഞ്ഞ് എനിക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ എവിടെയെങ്കിലും പോകണം. ഞാൻ മനസ്സിലാക്കാൻ ബാത്ത് അറ്റാച്ച് റൂമാണ്. അത് സ്വാമിക്ക് അറിയത്തില്ലേ? ആപസ്തമ്പൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപ്സു മൂത്രപുരീഷന്റെ കുരിയാവത് എന്ന് പറഞ്ഞ അപ്സു എന്ന് വെച്ചാൽ ജലത്തിൽ മൂത്രപുരീഷം മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് ആപസ്തമ്പന്റെ സംഹിതയിൽ വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാധനം അവിടെ വെള്ളമൊന്നുമില്ലല്ലോ, അതിൻ്റെ അകത്തൊരു ശകലം വെള്ളം കിടപ്പുണ്ട്. അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. പുറത്തെവിടെയെങ്കിലും പോയേ പറ്റും. സാർ ഇവിടെ ആണെന്ന് സൗകര്യമില്ല. പണ്ട് ഗുരുദേവൻ പോയിട്ടുണ്ട് അവിടെ പോകാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നാരോ കൂട്ടിയ അവിടെ കനാലിന്റെ സൈഡിൽ എവിടെ കൊണ്ടുപോയി. ഒരു ദിവസത്തേക്കേ ഉള്ളു, പിറ്റേ ദിവസം കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ നിർബന്ധമുള്ള ആളാണ്. എല്ലാം ശാസ്ത്ര പ്രമാണം അനുസരിച്ച് ചെയ്യട്ടെ. പണ്ട് പറഞ്ഞ നല്ല ഉദ്ദേശത്തിലാണ്. ജലാശയങ്ങളും നദി ഇതൊന്നും മലിനമാക്കരുതെന്നാ പറഞ്ഞത്. സാറിനും അറിയാം, പക്ഷെ അത് ബുദ്ധി നേരെ ഇരിക്കണ്ടേ? ബുദ്ധി ചാനം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ആയി പോകും. പിന്നെ അത് ഓർമ്മ വരും വെള്ളം കാണുമ്പോഴത്തേക്ക്, കക്കൂസി പോകത്തില്ല. അതുപോലെയാണ്. അതുകൊണ്ട് ബഹുമാനം അങ്ങനെയൊക്കെയാണ്. പണ്ടൊരു എന്താണ് ആ സ്വാമിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. പഴയ ഒരു സ്വാമി കാഞ്ചീപുരത്തുണ്ടായിരുന്നു. കൃഷ്ണ എന്തോ പേര് ഞാനങ്ങ് മറന്നു. ഒരു ദിവസം ഇവിടെ വന്നാൽ ഞാൻ കാണാം. ഇവിടെ ഞങ്ങൾ മുന്നേ വളരെ പ്രായമുള്ള ആളാണ്. അപ്പോ കാഞ്ചീപുരത്ത് വളരെ വർഷം ഇരുന്നാണ് സ്വാമി. കാലം മുഴുവൻ സ്വാമിയായിരുന്നു അവിടുത്തെ ആത്മാൻ സ്വാമിയുടെ ശിഷ്യൻ. അപ്പൊ ഞാൻ സ്വാമിയെടുത്ത് ചോദിച്ച് ആൾക്കാർ തമിഴ് ആൾക്കാരൊക്കെ എങ്ങനെയാണ് അവിടെ സ്വാധീനിക്കുന്നത്, അവരുടെ ഇടയിലൊക്കെ എങ്ങനെ സ്വാമി ഇത്രയും കാലം അവിടെ നിന്നു? സച്ചിദാനന്ദ സ്വാമിയെ ചോദിച്ചാൽ അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ മൃഗാദിയെ സ്വാധീനമാക്കുവാൻ ഭക്ഷണം മാധുര്യമോടെ കൊടുക്കണം. ഇവിടെ ഉള്ളവർക്ക് അത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ വരുന്ന ആൾക്കാരെയും അതിനകത്തുള്ളവരെയൊക്കെ നമ്മൾക്ക് സ്വാധീനപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം നല്ലോണം കൊടുക്കും. അപ്പൊ ഇതെല്ലാം പക്ഷിമൃഗാദികളാണ്, ഇവിടെ ഉള്ളതും എല്ലാം പക്ഷിമൃഗാദികളാണ്. ഇവർക്കൊക്കെ നല്ലോണം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം നമ്മളെ കൂടെ നിൽക്കും, വരുന്നവരും നിൽക്കും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ പക്ഷിമൃഗാദിയെ സ്വാധീനമാക്കുവാൻ ഭക്ഷണം മാധുര്യം മോടെ കൊടുക്കണം. അതുപോലെ നമസ്കാരപ്രിയന്മാരെ സ്വാധീനമാക്കുവാൻ നമസ്കാരം മാധുര്യത്തോടെ കൊടുക്കണം. ഒന്നും കുഴപ്പമൊന്നുമില്ല. സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം ഉദിതരാകും അശേഷ ജനങ്ങളും പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും അടുത്ത് ചെന്നിട്ടൊന്ന് സ്തുതി പറഞ്ഞു കഴിഞ്ഞാൽ 99% ജനങ്ങളും എന്ത് ചെയ്യും? വീണുപോകും. സ്വാമിയുടെ പ്രഭാഷണം, സ്വാമിയുടെ അത്, സ്വാമിയുടെ ഇത് വേണ്ടി വന്ന സ്വാമിയുടെ സൗന്ദര്യം, സ്വാമി ഡ്രസ് ഒക്കെ കണ്ട് ആൾക്കാർ ഒരുപാട് പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്വാമിയും വീഴും. ഇതൊക്കെയാണ് ആശ്രമത്തിൽ വന്ന് ആദ്യം പഠിക്കേണ്ടത്. നിങ്ങളിപ്പം ഇവിടുത്തെ മെമ്പർമാരെ കാര്യം കേട്ട് ഇതുവരെ പഠിച്ചില്ലേ? ഇതൊന്നും ഞാൻ ഇത് തമാശയായിട്ട് പറയുകയാണ്, പക്ഷെ ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്, ബാക്കിയൊക്കെ തമാശയായിട്ടാണ് വിട്ടു. ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പഠിക്കത്തില്ല, തമാശയാണെന്ന്. പക്ഷെ ഇതിലൊക്കെ കുറേ സത്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചാണ്. അതുകൊണ്ട് ബഹുമാനം ബഹുമാനിക്കുന്നതുകൊണ്ടും പ്രയോജനം ഉണ്ടെങ്കിൽ ബഹുമാനിച്ചാൽ എന്താ നഷ്ടം? നഷ്ടമുണ്ട്. ബസാർ എന്ന് വിളിക്കുന്നില്ലേ? അതുപോലെ പണ്ടങ്ങനെയല്ല, തമ്പുരാനെന്ന് അങ്ങോട്ട് വിളിക്കുന്നു, തിരിച്ച് എന്താ വിളിക്കുന്നത്? ചീത്തയായിരിക്കും. അതായിരുന്നു പഴയ വ്യവസ്ഥ. അത് ജാതിക്കനുസരിച്ച് തമ്പുരാനെന്നല്ല തമ്പ്രാൻ എന്നാണ്. അതിങ്ങനെ താഴെ നിന്ന് മേലോട്ട്, ഏറ്റവും താഴെ കിടക്കുന്നവനാണ് പാട, അവനെല്ലാരും തമ്പ്രാൻ എന്ന് പറയും. മേലോട്ട് മേലോട്ട് ചെന്നാൽ അവന് കുറച്ച് കൺസിഷൻ കിട്ടും. എല്ലാരെയും വിളിക്കണ്ട, താഴോട്ടുള്ളവനെ വിളിക്കണ്ട. അത് മാറ്റാനാണ് ഗുരു പറഞ്ഞത്. എന്താണ് നീ ഒന്ന് തന്നെ തമ്പുരാൻ, വേറെ ഇവിടെ തമ്പുരാക്കന്മാരെന്നും എല്ലാരെയും തമ്പുരാനെന്ന് വിളിക്കണം. എല്ലാത്തിനും കാലത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. തൊട്ടടുത്ത് പറയുന്നു അത് തന്നെയാണ് ആ ഭേദം. കൃത്രിമമായി മനുഷ്യരുടെ ഇടയിൽ ഭേദങ്ങൾ ഉണ്ടാക്കി വ്യവഹരിക്കരുത്. ഇതിനൊരു ആത്മീയമായ തലത്തിലൊരർത്ഥമുണ്ട്, ഭൗതികമായ തലത്തിലൊരർത്ഥമുണ്ട്, രണ്ടുമുണ്ട്. ആത്മീയം മാത്രമാണ് മൊത്തം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ആണ് ഈ ആത്മീയവും ഭൗതികവും രണ്ടല്ലാന്ന് ഗുരുദേവ് ഒരിക്കൽ പറഞ്ഞത്. ഈ തരത്തിലാണ് ആത്മീയമായ ആ തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങളെയും സമീപിക്കണമെന്നാണ്. അപ്പൊ ആ ഭൗതികമായ കാര്യങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് അഭേദബുദ്ധി പറ്റുമോ അവിടെയൊക്കെ അതാകണം. എല്ലായിടത്തും അത് പറ്റത്തില്ല. പുരുഷനും സ്ത്രീയും വേറെ വേറെ കാണാൻ പറ്റും മനുഷ്യന്. ആ ഭേദമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അഭേദമായ ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തിക്കും അവിടെ തന്നെ സ്ഥാനമുണ്ട്. ഇപ്പൊ സ്ത്രീ മോശമാണ്, ബുദ്ധിയില്ലാത്തവളാണ്, കഴിവില്ലാത്തവളാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അത് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പുരുഷനെ പോലെ തന്നെ കഴിയും ശക്തിയും എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അപ്പോ അങ്ങനെ കരുതുമ്പോൾ അത് അഭേദ ബുദ്ധിയായി. അല്ല, സ്ത്രീ പുരുഷനെക്കാളും താഴ്ന്നതാണെന്ന്, ഏതെങ്കിലും തരത്തിൽ താഴ്ന്നതാണെന്ന് കണ്ട് അത് ഭേദബുദ്ധിയായി. പഴയകാലത്ത് അങ്ങനെയായിരുന്നു, നമ്മുടെ ആർഷ സംസ്കാരമൊക്കെ അങ്ങനെയാ പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെക്കാളും താഴ്ന്നതാണ് എന്നാണ്. അപ്പോ എന്താണ്, ഒരു ജീവിയും സ്ത്രീയും പുരുഷനും എന്നുള്ളതല്ല, ഒരു ജീവിയും മറ്റൊരു ജീവിയിൽ നിന്ന് താഴ്ന്നതോ ഉയർന്നതോ അല്ല. ഒരു ഉറുമ്പിനെയും മനുഷ്യനെയും നോക്കിയാൽ ഉറുമ്പിനേക്കാൾ വലിയ മഹത്വം മനുഷ്യനൊന്നുമില്ല. അങ്ങനെയല്ല, ചിലര് പറയും എന്താണ്, ഉറുമ്പിനേക്കാൾ മഹത്വം മനുഷ്യനുണ്ട്. എന്താണ്, മനുഷ്യന് വിവേക ബുദ്ധിയുണ്ട്, ഉറുമ്പിനതില്ല. അത് അബദ്ധമാണ്. മനുഷ്യന് വിവേകബുദ്ധിയുണ്ട്, ഉറുമ്പിന് അതില്ല എന്ന് നമ്മൾ കരുതുന്ന അബദ്ധമാണ്. കാരണം ഈ പരിണാമത്തിൽ ഇപ്പോ മനുഷ്യനേക്കാളും വിവേക ഉള്ള ജീവികൾ ഒരുപാടുണ്ട്. ഈ പരിണാമത്തിൽ ഒരുപാട് കാലം പിന്നിട്ട് വന്ന ജീവികൾ പലതും മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായത്. പാറ്റ, ആമ, ഇതെല്ലാം മനുഷ്യ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പേ ഉണ്ടായത്. അപ്പൊ അത് അത് എങ്ങനെ അതിജീവിച്ചു? അതിൽ സഹജമായി തന്നെ ഇരിക്കും ചില വിശേഷ ബുദ്ധി കൊണ്ടാണ്. അപ്പൊ മനുഷ്യനെക്കാളും വിവേക ബുദ്ധിയുള്ള ജീവികളാണ് ഇവിടെ അതിജീവിച്ചത്, അതിജീവിച്ചു വന്നത്. അങ്ങനെ പല ജീവികളുമാണ്, കടൽ, ചില കടൽ ജീവികളൊക്കെ ഉണ്ട് വളരെ പഴക്കമുള്ള. അപ്പൊ മനുഷ്യന് വിശേഷമായ ബുദ്ധിയുണ്ടെന്നൊക്കെ പറയുന്ന അബദ്ധമാണ് അത്. ജീവപരിണാമത്തെ കുറിച്ച് അറിയാത്തവരാ പറയുന്നത്. അപ്പോ അതുകൊണ്ടെന്താണ്, അങ്ങനെ സവിശേഷതകൾ നോക്കിയാൽ മനുഷ്യനെക്കാളും വിശേഷത കൊണ്ട് അതിജീവിച്ച പല ജീവികളുണ്ട്. ദീർഘകാലം ഈ ഭൂലോകത്ത് നിലനിന്ന, ഇന്നും നിലനിൽക്കുന്ന ജീവികൾ. മനുഷ്യന് മുമ്പുണ്ടായിരുന്നതാണ് നിയാണ്ടർത്താൽ. അവരൊക്കെ മനുഷ്യനേക്കാൾ, മനുഷ്യനിന്നിപ്പോ എത്ര കാലം അതിജീവിച്ച, അതിനേക്കാൾ കൂടുതൽ കാലം അതിജീവിച്ച ജീവികളാണ്. അത് നശിച്ചുപോയി ഭൂമിയിൽ കൂടുതലും ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യന് അങ്ങനെ ഒരു വലിയ വിശേഷത ഉണ്ടെന്ന് ജീവശാസ്ത്രപരമായി പറയാൻ പറ്റില്ല. പിന്നെ മനുഷ്യന്റെ ഒരുപാട് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുന്നു. മറ്റു ജീവികൾക്ക് അതിന്റെ ആവശ്യമില്ല. അതാണ് നമുക്കൊരു മൊബൈൽ ഫോൺ വേണം, ഒരു ഉറുമ്പിന് മൊബൈലിന്റെ ആവശ്യം ഇല്ല. അതിന് അതിജീവനത്തിന് മൊബൈലിന്റെ ആവശ്യമില്ല, നമ്മുടെ അതിജീവനത്തിന് അത് ആവശ്യമായി വന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്റെ പുറകെ പോകുന്നു. അതുകൊണ്ട് ഉറുമ്പിനേക്കാൾ വലിയ മഹത്വമൊന്നും മനുഷ്യനില്ല. മൊബൈലില്ലാതെ തന്നെ ഉറുമ്പ് അതിജീവിക്കുന്നുണ്ടെങ്കിൽ എന്താ നല്ലതല്ലേ? മൊബൈൽ കൊണ്ട് ചിലപ്പോൾ മനുഷ്യനെ അതിജീവിക്കാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതിലൊന്നും ഈ ജീവികളിൽ അങ്ങനെ വിശേഷതയൊന്നുമില്ല. മനുഷ്യന് പഴയകാലത്ത് അങ്ങനെയല്ല ധരിച്ചത്. മനുഷ്യനെന്തോ ഈ പരിണാമത്തെക്കുറിച്ചൊന്നും മനുഷ്യന് ബോധമില്ലായിരുന്ന കാലഘട്ടത്തിൽ ധരിച്ചിരുന്നതാണ്. മനുഷ്യനെന്തോ ഒരു വലിയ ജീവിയാണ്, അതിന് വിശേഷ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ ധരിച്ചു. എല്ലാ ജീവികളും മനനം ചെയ്യുന്നുണ്ട്. ചിന്തിക്കുക എന്ന് പറയും, എല്ലാ ജീവികളും ചിന്തിക്കുന്നുണ്ട്, മനുഷ്യനും ചിന്തിക്കുന്നുണ്ട്. എല്ലാം അവനവന്റെ അതിജീവിതത്തിന് വേണ്ടി ചിന്തിക്കുകയാണ് ജീവികളെല്ലാം. നിങ്ങളൊരു പട്ടി കാണുമ്പോൾ ഒരു കല്ലെടുത്ത് അവനെന്ത് ചെയ്യും? അവനിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് അവൻ്റെ ഒരു പോക്ക് പോകും. അവനറിയാം അത് എടുത്ത് വരാൻ പോകുന്നു ഏറിയാണ്. അവൻ ചിന്തിച്ചിട്ടല്ലേ മനസ്സിലാക്കിയത്? അവൻ തിരിഞ്ഞു തിരിച്ച് പോക്കും, നിങ്ങളെ എറിഞ്ഞാൽ കൊള്ളത്തുമില്ല, അവൻ ഒറ്റ ഡൈവ് ചെയ്യും. അപ്പൊ അവനറിയാം. അതേസമയം നമ്മൾ പരിചയമുള്ളവരാണെങ്കിലോ അവൻ ശ്രദ്ധിക്കില്ല. അവന് ചിന്തിക്കുന്ന എല്ലാ ജീവികളും ചിന്തിക്കുന്നു, കാക്കയും പട്ടിയും പൂച്ചയും എല്ലാം. നമ്മളും ചിന്തിക്കുന്ന നമ്മുടെ അതിജീവനത്തിന്, അവരും ചിന്തിക്കുന്ന അവരുടെ അതിജീവനത്തിന്. അത് പഴയകാലത്ത് എന്താണ് അങ്ങനെ എന്താണ് മനുഷ്യൻ അതങ്ങനെ പറയുന്നതിനൊരു പ്രധാനമായ ഒരു കാര്യം പറയുന്നത്, മനുഷ്യൻ അവന്റെ ഇടയിൽ കൽപ്പിച്ചിരിക്കുന്ന സദാചാര ബോധം. അപ്പോൾ ആ മനുഷ്യന്റെ സദാചാര ബോധം മൃഗങ്ങളിൽ ഇല്ല, അതാണ്. അത് അങ്ങനെ ഒരു സവിശേഷത, മനുഷ്യന് വേണ്ടി ഒരു സദാചാര ബോധമുണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ വലുതാണ്. ആ സദാചാര ബോധം ശരിയാണ്, മനുഷ്യൻ സമൂഹമായി ജീവിക്കുമ്പോൾ അവനൊരു സദാചാരം അവൻ ഉണ്ടാക്കി. പക്ഷെ അത് ഓരോ മനുഷ്യ സമൂഹത്തിലും അത് വേറെ വേറെ മാറി മാറി വരും, എല്ലായിടത്തും ഒരുപോലെ അല്ല. അപ്പോ മനുഷ്യനത് ആവശ്യമുണ്ട്, ആവശ്യമുള്ളതുകൊണ്ടത് മഹത്വം എന്ന് പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ആ ആചാരത്തിലാണ് അവർ ജീവിക്കുന്നത്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് സദാചാരമാണ്, അവരെ സംബന്ധിച്ചത് പ്രശ്നമൊന്നുമില്ല. മനുഷ്യൻ അവൻ തന്നെ കൽപ്പിച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ ഭദ്രതയ്ക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന ഒരു സദാചാര ബോധം മനുഷ്യനാവശ്യമാണ്. മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, മനുഷ്യന് വേണ്ടതുമാണ് പല നിയമങ്ങൾ. മൃഗങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകത എന്താ? മനുഷ്യൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, അവനത് പാലിച്ചു പോവുക. മൃഗങ്ങൾ അവരുടേതായ നിയമങ്ങളനുസരിച്ച് അവർ ജീവിക്കും. അപ്പൊ നമ്മൾ പറയണം മൃഗതുല്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മൃഗങ്ങൾ പരസ്പരം പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്താ ചെയ്യും മനുഷ്യ തുല്യരായിപ്പോയെന്ന് ചിലപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയത്തില്ല എന്താ ചെയ്യും മനുഷ്യനെ പോലെ. പിന്നെ മനുഷ്യൻ കാണിക്കുന്നത് പോലെയുള്ള ഒരുപാട് ദുരാചാരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മൃഗങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. മനുഷ്യന്റെ ക്രൂരത പലപ്പോഴും മൃഗങ്ങൾ കാണിക്കാറുണ്ട് അല്ലേ. മനുഷ്യൻ ക്രൂരത കാണിക്കുന്നിടത്തും മൃഗങ്ങളെ ചിലപ്പോൾ സഹതാപം കാണിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ മൃഗതുല്യം എന്ന് പറയാൻ കാണിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ അതാണ് മക്കളെ വളരെ സ്നേഹിച്ച് വളർത്തി കഴിഞ്ഞാൽ മക്കൾ അവസാനം എന്ത് ചെയ്യും? അച്ഛനും അമ്മയും അവസാനം ഉപേക്ഷിക്കുകയോ അനാഥാലയത്തിൽ കൊണ്ട് തള്ളുകയോ തല്ലുകയോ കൊല്ലുകയോ എല്ലാം ചെയ്യും. അപ്പോൾ ഒരു പട്ടിയെ സ്നേഹിച്ച് വളർത്തിയ അതൊരിക്കലും കടിക്കില്ല, കടിക്കും. അപ്പോൾ ഇതിലാരാ മൃഗതുല്യരാരാണ്? പട്ടിയുടെ സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടും. നിങ്ങളതിനെ സ്നേഹിച്ച് വളർത്തിയ അത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നിൽക്കും, അതിന്റെ ജീവൻ കളഞ്ഞ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. അപ്പൊ മൃഗതുല്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പോ അത് മനുഷ്യനേക്കാൾ എത്രയും നിസ്വാർത്ഥമാണ് ഒരു പട്ടി. അപ്പൊ മൃഗതുല്യരെന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ പറയുന്നതൊന്നുണ്ടല്ലോ. പിന്നെ ഇത്രയേ ഉള്ളൂ, മനുഷ്യ ഇങ്ങനെയൊക്കെ ഈ പുസ്തകങ്ങൾ എഴുതുകയും അതൊക്കെ ചെയ്യും. മൃഗങ്ങൾ എന്തൊക്കെ പറയുന്നു എഴുതുന്നു, അവരുടെ ഇടയിൽ ആരൊക്കെയാണ് മൃഗന്മാരെന്ന് നമുക്കറിയത്തില്ല. നമുക്കറിയത്തില്ലെന്നേ ഉള്ളു, അവരുടെ ഇടയിൽ കാണുമായിരിക്കും, നമുക്കതിനെ കുറിച്ചൊന്നും ബോധമില്ലെന്നേ ഉള്ളു, അവരുടെ ഭാഷ നമുക്കറിയത്തില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ മൃഗതുല്യം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ചില കാര്യങ്ങൾ അവരുടെ ആചാരമല്ല നമ്മുടെ ആചാരം, നമ്മുടെ ആചാരം നമ്മൾ പാലിക്കുക, അവരുടെ ആചാരം അവർ പാലിച്ചോട്ടെ എന്നേ പറയാം. അതേ കവിഞ്ഞ് യാതൊരു വിശേഷതയും പരിണാമപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിചാരങ്ങൾക്കും മറ്റൊന്നിനേക്കാൾ മേന്മയില്ല. എല്ലാ ജീവിചാരങ്ങളും അവരവരുടെ അതിജീവനത്തിന് ഇവിടെ അവർക്ക് അവരുടെ സന്തതി പരമ്പര നിലനിർത്തിക്കൊണ്ട് പോകണം, അതിനുവേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീനുകളിൽ ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയോ, അതനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും ഇവിടെ പോകുന്നു. കുറേയൊക്കെ അപ്രത്യക്ഷമായി പോയി, കുറേയൊക്കെ ഇന്ന് നിലനിൽക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പൊ മനുഷ്യൻ ഇതിന്റെ ഇടയ്ക്ക് മനുഷ്യ സ്വാഭാവികമായ ഭേദമുണ്ട്, മനുഷ്യനും മൃഗവും തമ്മിൽ ഭേദമുണ്ട്. മനുഷ്യൻ കൃത്രിമമായ ഭേദമുണ്ടാക്കി ഉച്ചനീചത്വങ്ങളും വെറുപ്പും വിദ്വേഷവും ഒന്നും ഉണ്ടാക്കരുത്. അതുകൊണ്ട് എന്താണോ ഇതിനെല്ലാം ഒരു ഈശ്വര തത്വമായി ഗുരു പറയുകയാണ്. അതൊരു പഴയ കാഴ്ചപ്പാടാണ്. ഈ പറയുന്ന അഭേദ ദൃഷ്ടിയൊക്കെ പണ്ടേ ഉണ്ട് ഇവിടെ. ഈശാവാസി വിധം സർവം എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ഇത് തന്നെ പറയുന്നത്. പക്ഷെ ആ തത്വം ഉണ്ടെങ്കിലും മനുഷ്യരുടെ ഇടയിൽ വീണ്ടും അവരെന്ത് ചെയ്യും, ഈശാവാസ്യം എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ ഇടയിൽ തന്നെ ഭേദം ഉണ്ടാകും. ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും ഒക്കെയുള്ള വളരെ മനുഷ്യ സമൂഹത്തിന് ദോഷകരമായ ഭേദങ്ങൾ ഉണ്ടാകും. ഗുരു ആ ഭാഗം കൂടെ കറക്റ്റ് ചെയ്യണം. ഈശ്വരൻ എന്നുള്ള ഭേദമായി കാണണം, എന്നാൽ മനുഷ്യരിൽ അത്തരത്തിലുള്ള ഭേദങ്ങളും കൃത്രിമമായ ഭേദങ്ങളും ഉണ്ടാക്കരുത്. സ്വാഭാവികമായ ഭേദം നിലനിന്നോട്ടെ. അതുകൊണ്ട് എന്താണോ ഉച്ചനീചത്വങ്ങളോ കൃത്രിമ ഭേദങ്ങളോ ഉണ്ടാക്കരുത്. എല്ലാവരും ആത്മസഹോദരർ എന്നുള്ള കാഴ്ചപ്പാട്, അതാണ് ഗുരുവിന്റെ പ്രധാനമായ. ഒരു ജാതിയെന്നും ഒരു മതമെന്നും ഒക്കെ പറയുമ്പോഴും ഗുരു പറയുന്ന എന്താണ്, എല്ലാവരും ആത്മസഹോദരരുണ്ട്. ആത്മസഹോദരർ എന്നുള്ള ഒരു ഭാവം മനുഷ്യന് വരണം, അതാണ് ഗുരു ആഗ്രഹിച്ചത്. ഗുരുവിന്റെ ഉപദേശത്തിന്റെ കാതൽ അതാണ്. അപ്പൊ ആത്മസഹോദരൻ എന്ന് പറയുന്നത് എന്താണ്, ആത്മാവിൽ ഉള്ള സഹോദര്യമൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ അത് ഈശ്വരനുള്ള സഹോദര്യമാണ്. എല്ലാവരും ഒരേ ഈശ്വര തത്വത്തിൽ എല്ലാം ഏകമായിരിക്കുന്നു. അപ്പൊ പിന്നെ മനുഷ്യനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഭേദചിന്ത പാടില്ല. ഭേദചിന്ത നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാലേ പറ്റൂ, മറ്റൊരുത്തം ഭക്ഷണം കഴിച്ചാൽ എന്താ വരുന്ന അറിയത്തില്ല. പക്ഷെ മറ്റൊരുത്തന്റെ ഭക്ഷണത്തെ ദ്രോഹിക്കരുത്, തട്ടിയെടുത്തിട്ട്. ദ്രോഹചിന്ത അവിടെ പാടില്ല. അതാണ് ആത്മസഹോദര്യം എന്ന് പറയുന്നത്. മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവനെ ദ്രോഹിക്കും, അവിടെയാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഭേദത്തെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഉപമാന ഉപമേയങ്ങൾ, ഉപമാനത്തിന്റെ ഭാഗത്ത് കടലും ഉപമേയത്തിന്റെ ഭാഗത്ത് ഈശ്വരനും, അവ പരസ്പരം എന്ത് ചെയ്യുന്നു, അഭേദമായിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അതോടൊപ്പം തന്നെ ഒന്ന് മറ്റൊന്നിനെ പോലെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ അഭേദം എന്ന് പറയുന്ന ആശയമാണ് ഈ പദ്ധതി പറഞ്ഞിരിക്കുന്നത്.